ൃവാജീമീസ്വദീസാധ്യശുഭ്യോ കരോതീതി കാരുഹു ശില്പി കാരകശ്ച രൂഢാർത്ഥമുണ്ട്, വ്യുത്പത്യർത്ഥമുണ്ട്. ശില്പി എന്ന് പറയുമ്പോൾ രൂഢാർത്ഥം, കാരകൻ എന്ന് പറയുമ്പോൾ വ്യുത്പത്യർത്ഥം, ചെയ്യുന്നവൻ. ആത്തോയുക് വാതീതി വായുഹു ആത്തോയുക് ചിൻ കർത്തോഹു വാതീതി വായുഹു പായുർഗുതസ്ഥാനം ജേതി അഭിഭവതി രോഗാൻ ജായുഹു ഔഷധം മിനോതി പ്രക്ഷിപതി ദേഹ ഊഷ്മാണമിതി മായുഹു. ഡു മീൻ പ്രക്ഷേപണേ, അതാണ് കൃഞ്ഞുകരണേ വാഗതി ഗന്ധനയോഹു ജി അഭിഭവേ ഡുമിഞ്ഞ് പ്രക്ഷേപണേ പിത്തം സ്വാദുഹു നിഷ്വദ് അസ്വാദിനെ സ്വാദുഹു സ്വദത്തെ എഴുതി സ്വാദുഹു സാധനോതി പരകാര്യം സാധു ഷിദ് സംസിദ്ധ സാധനോതി. ഏത് ഗണത്തിൽപ്പെട്ടാണ്? സ്വാദിഭ്യ ശ്നു സാധനോതി. മിനോതി ഏത് ഗണത്തിലാണ്? മിഞ്ഞ് അശ്വനത്തെ അശ്വവും വ്യാപ്തവും അശ്വനത്തെ ഏത് ഗണത്തിലാണ്? അശ്വനത്തെ ഏതാണ്? അശ്വനത്തെ അശ്വശീഖ്രം ശീഘ്രം ആണ്. പക്ഷെ അത് ദ്രവ്യവാചിയായിട്ട് ഉപയോഗിക്കാം. ആശു ബ്രീഹി പാടലസ്യ, ഇവിടെ എന്താണ്? പുല്ലിംഗത്തിൽ വന്നു. ഇവിടെ ലഘുസിദ്ധാന്തം വരുന്നുണ്ട്. എന്താണ് സപ്ജ്ഞാസം? ഗുണാദേ ബഹുളം ഏതേ വർത്തമാനേ സപ്ജ്ഞായ ബഹുളം സ്വീകരിച്ചത് അവിഹിതാപ്യൂഹ്യ, വിധിക്കാത്തതാണ്. കഴിഞ്ഞ ദിവസം ഉദാഹരണം പറഞ്ഞത് സപ്ജ്ഞാസു ധാതുരൂപാണി പ്രത്യയാശ്ചതപരേ കാര്യാത് വിദ്യാത് അനുബന്ധം ഏതത് ശാസ്ത്രം ഉണാദിഷം. ഇത് ഭാഷ്യത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. സപ്ജ്ഞാസു, ഒരു സപ്ന വന്നു കഴിഞ്ഞാൽ അതിന് ഉദാഹരണം പറയാം. റിഫഡ പോലെയുള്ള സപ്നകൾ വന്നു കഴിഞ്ഞാൽ ധാതുരൂപാണി, ധാതുവിനെ കൽപ്പിക്കണം. ഒരു പ്രത്യാശ്ച ഫിഡ പ്രത്യയം തതപ്പരേ കാര്യാത് വിദ്യാത് അനുബന്ധം എന്ത് കാര്യം സംഭവിച്ചിരിക്കുന്നു നോക്കണം. അതനുസരിച്ച് ഇപ്പോൾ ഗുണവൃദ്ധികളെ നിഷേധിക്കണമെങ്കിൽ നിത്താക്കണം, ഗുണവൃദ്ധി വരണമെങ്കിൽ നിത്താക്കണം. അങ്ങനെ കാര്യാത് വിദ്യാത് അനൂബന്ധം, അനുബന്ധം തന്നെ അനൂബന്ധം. ഉപസർഗസ്യ ഖഞ് അമനുഷ്യ ബഹുളം. സൂത്രപ്രകാരം ഉപസർഗത്തിന് വികല്പമായി തീർക്കാൻ പറ്റും. പ്രതികാരം, പ്രതീകാരം, അനുബന്ധം, അനൂബന്ധം, ഇങ്ങനെയെല്ലാം വരാം. കാര്യ ലബ്ലോപെ പഞ്ചമി അധികരണയിച്ച പ്രാസാദാത് പ്രേക്ഷതേ, ആസനാത് പ്രേക്ഷതേ, പ്രാസാദം ആരുഹ്യ പ്രേക്ഷതേ, ആസനം ഉപവിശ്യ പ്രേക്ഷതേ എന്ന് പറഞ്ഞതുപോലെ. കാര്യാതെന്ന് പറഞ്ഞാൽ കാര്യം വിജ്ഞായ, വിചാര്യ, കാര്യം എന്താണോ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് അനുബന്ധം, അനുബന്ധത്തെ ചേർക്കണം. ഏതത് ശാസ്ത്രം ഗുണാദിഷു, ഇത് ഗുണാദികളിൽ ശാസ്ത്രം എന്ന് വെച്ചാൽ ശാസ്തിത്വ്യം, കർത്തവ്യം, ഗുണാദിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് അർത്ഥം. ഇപ്പോൾ സ്വപ്നങ്ങളിൽ ആണ്, സ്വപ്നങ്ങളിൽ ധാതുവിനെ കൽപ്പിക്കണം, പ്രത്യേകത്തെ കൽപ്പിക്കണം, കാര്യം എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് അനുബന്ധത്തെ കൽപ്പിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം സ്വപ്നങ്ങൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി ഗുണാദികൾ കൽപ്പിക്കണമെന്ന് ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഗുണാദിയെക്കുറിച്ച് കൂടെ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല, ഇത്രയേ ഉള്ളൂ. അടുത്ത് വരുന്ന ഉത്തര കൃദന്തമാണ്. ഉത്തര കൃദന്തത്തിൽ വരുന്ന അഷ്ടാധ്യായ സൂത്രങ്ങൾ ഗുണാദി ബഹുളം അവിടെ ആദ്യം വരുന്നുണ്ടെങ്കിലും ബാക്കി വരുന്ന സൂത്രങ്ങൾ ഇവിടെ വരുന്നു. ഇപ്പോൾ ഗുണാദി എന്ന് പറയുന്നത് കർത്തൃകൃത്ത് ആണ്, കർത്തൃത്വത്തിലാണ്. പക്ഷേ ഭൂദേവി ദൃശ്യത, ഭവിഷ്യതി ഗമ്യാദയ, ഭീമാദയോ അപാതാനി എന്നെല്ലാം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് മറ്റർത്ഥങ്ങളിലും ഗുണാദി വരാം. എന്നുവെച്ചാൽ ഭൂതാർത്ഥത്തിൽ വരാം, ഭാവ്യർത്ഥത്തിൽ വരാം, അപാദാനാർത്ഥത്തിൽ വരാം, ഇങ്ങനെ പല അർത്ഥത്തിലും ഗുണാദികൾ വരാം. അത് പാദങ്ങൾക്കനുസരിച്ച് വേർതിരിച്ചെന്നേ ഉള്ളൂ. ഇത് തുടങ്ങുന്ന സമയത്ത് അത് പറഞ്ഞാണ്, കൃദന്തം തുടങ്ങുന്ന സമയത്ത് അത് വിശദീകരിച്ചാണ് പാദങ്ങൾക്കനുസരിച്ച് പറഞ്ഞിരിക്കുന്നത്. പഴയ ക്ലാസ്സുകളെല്ലാം നോക്കണം, ഓർക്കണം. ആദ്യത്തെ രണ്ട് പാദവും പൂർവകൃദന്തവും പിന്നീട് വരുന്ന രണ്ടും ഉത്തരകൃദന്തവും. അങ്ങനെ മൂന്നാം അധ്യായത്തിന് അടുത്ത് വരുന്നത് തുമുണ്ണുലോ ക്രിയായാം ക്രിയാർത്ഥായാം, ക്രിയാർത്ഥായാം ക്രിയായാം ഉപപദേ ഭവിഷ്യദർത്ഥേ ധാതോഹോ ഏതോസ്തഃ മന്ദത്വാദവ്യത്വം കൃഷ്ണം ദ്രഷ്ടും യാതി കൃഷ്ണം ദർശകോ യാതി അത്ര വാ അസുരൂപേണ ത്രിജാതയോ നാം പുനർ നുൽ ഉക്തേഹി. ഇത് ധാരാളം പ്രയോഗത്തിൽ വരുന്നതാണ്. തുമുന്നന്തോ എന്ന് പറയും. തുമിന്റെ പ്രത്യയം എന്താണ്? തുമൻ ധാതു നിന്ന് തുമൻ പ്രത്യയം വിധിച്ചു കഴിഞ്ഞാൽ കൃണ്മേജന്ത സൂത്രം വരും. എന്താണ് അതിൻ്റെ അർത്ഥം? കൃത്യോ മാന്ത ഏതഞ്ചസ്ച എന്താണ് അവ്യം. മാന്തമായ കൃത്തുകൾക്കെല്ലാം അവ്യസജ്ഞയാണ്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അതാണ് അതിൻ്റെ വിശേഷത. അവ്യസജ്ഞകളുണ്ട് പറഞ്ഞിട്ടുണ്ട് ഭാഷകാരൻ. അവ്യകൃതോ ഭാവേ അവ്യയമായ കൃത്തുകൾ ഭാവാർത്ഥത്തിലാണ്. അതായത് കൃതന്തമാണ് അവ്യയമാണെങ്കിൽ അതെന്തർത്ഥത്തിലായിരിക്കും? ഭാവാർത്ഥത്തിലാണ്. ഒന്ന് മാന്തമായതുകൊണ്ട് അവ്യയം, രണ്ടാമത് അവ്യയമായതുകൊണ്ട് മൂന്നാമത് ഭാവാർത്ഥത്തിൽ അവ്യകൃതോ ഭാവി അവ്യയമായ കൃത്. മൂന്നാമത്തത് കൃത് അഭിഹിതോ ഭാവോ ദ്രവ്യവത് പ്രകാശത്തെ. കൃത് അഭിഹിതമായ ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്തിന്റെ അർത്ഥമായി ഭാവം വരികയാണെങ്കിൽ അത് ദ്രവ്യവത് പ്രകാശത്തെ, ദ്രവ്യത്തെ പോലെ പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏകവചനം ഉത്സർഗത കരിഷ്യത്തെ. ദ്രവ്യം എന്താണ് നേരത്തെ പറഞ്ഞു? എന്താണ് നേരത്തെ പറഞ്ഞു? ദ്രവ്യം തർക്കികന്മാരുടെ ദ്രവ്യമല്ല. എന്താണ് ദ്രവ്യം എന്ന് പറഞ്ഞോ? ലിംഗ സംഖ്യ കാരക യോഗ്യമാണല്ലേ ദ്രവ്യം. ദ്രവ്യത്തെ പോലെ പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഭാവമായതുകൊണ്ട് ഏകവചനം ഉത്സർഗത കർഷ്യത്തെ. ഔത്സർഗികമായി എന്തുവരും? ഏകവചനം വരും. ഏതിൽ നിന്നാ? തുമുന്നന്തത്തിൽ നിന്ന് സു വരും. തുമുന്നന്തത്തിൽ നിന്ന് സു എന്നായ സൂത്രം പ്രവർത്തിക്കും. അംബിയാദാപ്സുഖ അവ്യം തന്നെ, പക്ഷെ സുബന്ധമാണ്. അവ്യാദാപ്സുഖ പ്രകാരം എന്തൊക്കെയാണ്? മാന്തമായതുകൊണ്ട് അവ്യയമായി, അവ്യകൃതോ ഭാവി അവ്യയമായ കൃതോ ഭാവമായി, അവ്യ കൃതോ ഭാവേ ദ്രവ്യവത് പ്രകാശത്തെ. ദ്രവ്യം പോലെയാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ലിംഗസംഖ്യ കാരണമെല്ലാം അന്വയിക്കാം. പക്ഷേ ഏകവചനം ഉത്സർഗത കർഷകരെ അവ്യത്തിൽ നിന്നെന്ത് വരും? ഔത്സർഗീയമായ ഏകവചനം മാത്രം വരും. വന്നു കഴിഞ്ഞാൽ അവ്യയാദാത്സുഖ സ്വപ്പുലോപിച്ചു. ഇത്രയും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം. പിന്നെ ഇവിടെ വേറെന്ന് പറയുന്നത് എന്താണ്? ക്രിയായാം ക്രിയാർത്ഥായാം കൃഷ്ണം ദ്രഷ്ടും യാതി. ഇവിടെ തുമ്മന്നെന്തോണെന്ത്? ദ്രഷ്ടും അവ്യകൃതോ ഭാവി. അവ്യമായതുകൊണ്ട് അത് ഭാവാർത്ഥത്തിലാണ്, ദർശനം അർത്ഥത്തിൽ തന്നെ. യാതി എന്ന് പറയുന്നു തിങ്ങന്തമാണ്. രണ്ടുമുണ്ട്, രണ്ട് ക്രിയകളുണ്ട്. ഇങ്ങനെ പ്രയോഗിക്കുന്നിടത്തെല്ലാം തിങ്ങന്തം ക്രിയാർത്ഥക്രിയയായിരിക്കും. ക്രിയ അർത്ഥ യസ്യാഹ ക്രിയായാഹ സക്രിയ ക്രിയാർത്ഥക്രിയ, ക്രിയ പ്രയോജനമായിരിക്കുന്ന ക്രിയ. ഇവിടെ രണ്ട് ക്രിയകളിൽ ഒരു ക്രിയ മറ്റൊന്നിനു വേണ്ടിയാണ്, ഗമനം ദർശനത്തിനു വേണ്ടി. ഗമനക്രിയ ഏതാണ്? യാതി. ദർശനക്രിയ ഏതാണ്? ദൃഷ്ടം. അപ്പോൾ ഒരു ക്രിയ ക്രിയാർത്ഥക്രിയയായി. ഏത് ക്രിയ? അത് ഓർത്തു വയ്ക്കാൻ എളുപ്പം. ഇതാണ് തിങ്ങന്തം വരുന്ന എന്തോ അത് ക്രിയാർത്ഥക്രിയായിരിക്കും, അല്ലെങ്കിൽ ക്രിയാർത്ഥക്രിയ, ക്രിയയ്ക്ക് വേണ്ടിയുള്ള ക്രിയ, ക്രിയ ഏതാണ്, അർത്ഥം ഏതാണ്, ക്രിയയ്ക്ക് വേണ്ടി. ഇങ്ങനെ കിടന്ന് ചിന്തിച്ച് കുഴയേണ്ട കാര്യമില്ല. ക്രിയാർത്ഥക്രിയ ദർശനമാണോ ജ്ഞാനമാണോ അങ്ങനെ ചിന്തിക്കേണ്ട. ഏതാണോ തിങ്ങന്തം അത് ഒരു ക്രിയയ്ക്ക് വേണ്ടിയുള്ള ക്രിയയായിരിക്കും. അപ്പം അങ്ങനെ ക്രിയാർത്ഥക്രിയ ഉപപദമിരിക്കുമ്പോൾ ധാതുവിൽ നിന്ന് തുമൻ വരും. അങ്ങനെ വന്നുകൊണ്ടാണ് എന്ത് വന്നത്? ദ്രഷ്ടം എന്ന് വന്നു. അപ്പൊ ഇവിടെ ദൃശ്യര് പ്രേക്ഷണേ തുമൻ വന്നു. ുള്ളിൽ വരെ ഉണ്ട്, അതിന് വരുന്നു ആദ്യം തൂമൻ. ക്രിയാർത്ഥായാം ക്രിയായോ ഉപപദേ. ഇവിടെ ക്രിയാർത്ഥക്രിയ ഏതാണ്? വ്യാധി. ഉപപദമായിരിക്കുന്നു. പിന്നെ ഇതിലൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഭവിഷ്യത്യർത്ഥേ. ഭവിഷ്യത് ഗമ്യാതെ അമേളിക്കിടപ്പുണ്ട്, അതിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. ഭവിഷ്യത്യർത്ഥത്തിൽ ഇവിടെ ഒരു ഭാവികാല അർത്ഥം കൂടെ വരണം. ഭാവി അർത്ഥം കൂടെ വരണം. ഭവിഷ്യത്തെ അർത്ഥം. ഭാവി അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? കൃഷ്ണൻ ദ്രഷ്ടും വ്യാധി. കൃഷ്ണനെ ഭാവിയിൽ കാണാൻ വേണ്ടി പോവുകയാണ്. വർത്തമാനമല്ല. വ്യാധി എന്ന് പറയുന്ന വർത്തമാനക്രിയയാണ്. പക്ഷേ പോകുന്നത് ഭാവിയിൽ കാണാൻ വേണ്ടിയിട്ടാണ്. അതാണ് ദ്രഷ്ടം. കൃഷ്ണനെ ഭാവിയിൽ കാണുന്നതിന് വേണ്ടി പോകുന്നു. അതാണ് ക്രിയായ ക്രിയാർത്ഥം ക്രിയായം ഉപദേ. ക്രിയാർത്ഥക്രിയ അടുത്തിരിക്കുമ്പോൾ അത് യാതി. ഭവിഷ്യത്യർത്ഥേ ഭാവി അർത്ഥത്തിൽ ധാതോഹോ. ഇവിടെ ദൃശ്യപ്രേക്ഷണെ ധാതുവിൽ നിന്ന് ഏതു സഹ രണ്ട് പ്രത്യയം വരാം. ഒന്ന് തുമൻ, മറ്റൊന്ന് മുൽ. തുമൻ വരുമ്പോൾ എന്ത് വരുന്നു? ദൃശ്യ തുമൻ നകാരം. ഈ തായി ഉകാര ഉച്ചാരണ മാത്രം ശേഷിക്കുന്ന എന്താണ്? തും. ദൃശ്യ തും. അതിപ്പോൾ തീരും തീരും തീരും എന്നും പറഞ്ഞു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു, എന്നിട്ട് തീരുന്നില്ല. എന്തായാലും ഇപ്പം തീർന്നു, ഇനിയും തുടങ്ങുമെന്ന് അറിയത്തില്ല. ദൃശ് പരത്തിൽ എന്ത് വരുന്നു? തും. ദൃശ് തും എന്നിരിക്കുമ്പോൾ സൂത്രം വരുന്നു. കേട്ടില്ല സൃജി ദൃശോർ ജല്യമഗിതി. കേട്ടിട്ടുണ്ടോ? സൃജിധാതുവിനും ദൃശ്യധാതുവിനും ആഖിത്തായ അമ്മ പരമരിക്കുമ്പോൾ ജല്ല് പരമരിക്കും അമ്മരുന്നു. മിതച്ചോ അന്ത്യാത്പര അകാരം എവിടെ വരും? പരകാരത്തിൻ്റെ പരത്തൽ എണ്ണു വരുന്നു. അതാണ് ദൃശ് എന്ന് പറയുന്നത് ദ്രശ്യമായത്. സൃജ് എന്ന് പറഞ്ഞാൽ എന്താവും? ശ്രദ്ധ. അതാണ് സൃഷ്ടി, അവിടെ കിത്താണ്. സ്രഷ്ടവ്യം ദൃഷ്ടി ദ്രഷ്ടവ്യ വ്യത്യാസം. ഒരിടത്ത് റു ആണ്, മറ്റിടത്ത് എന്താണ്? ലേഭം. ഈ വ്യത്യാസം മനസ്സിലാക്കണം. ധാരാളം സ്ഥലത്ത് വരുന്നതാണ്. ഉച്ചരിക്കുമ്പോഴും നമുക്ക് തെറ്റ് വരും, മലയാളിയൊക്കെ വിശേഷിച്ചു. രണ്ടും തമ്മിൽ വ്യത്യാസമില്ലാതെ ഉച്ചരിക്കും. ദൃഷ്ടവ്യം ദൃഷ്ടി അങ്ങനെ ഉച്ചരിക്കും. അപ്പൊ ഇവിടെ അമ്മ വന്നു, എണ്ണു വന്നു, ദൃശ്യല്ല ദ്രസ്. തായിരിക്കുമ്പോ സൂത്രം വരുന്നു വന്നു, ഷ്ടുത്വം വന്നു, ദ്രഷ്ടായിരിക്കുമ്പോ എന്ത് വരുന്നു? ഷ്ടുത്വം വന്നു, ദ്രഷ്ടും. ദൃശ് അമ്മ എണ്ണ ദൃശ് ഷത്വം ഷ്ടുത്വം ദ്രഷ്ടം യാതി കൃഷ്ണം ദ്രഷ്ടം യാതി. കൃഷ്ണനെ കാണുന്നതിന് വേണ്ടി പോകുന്നു. ഇവിടെ പൊതുവെ ഇത് ഉപയോഗിക്കുന്നത് സമാന കർത്തൃത്വത്തിലാണ്. എങ്ങനെ? കാണുന്നവനും പോകുന്നവനും ഒരാളായിരിക്കുമ്പോഴാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അങ്ങനെ അല്ലാതെയും ഉപയോഗിക്കുന്നുണ്ട്. പൊതുവെ അങ്ങനെയാണ്, രണ്ടും ഒരാളാകുമ്പോൾ ഉപയോഗിക്കണമെന്നാണ്. അങ്ങനെ അല്ലാതെയുള്ള പ്രയോഗങ്ങളുണ്ട്, അതുകൊണ്ട് കർശനമായി പറയാൻ പറ്റത്തില്ല. ഇവിടെ ദ്രഷ്ടം കൃതന്തമാണ്. കർത്തൃകർമ്മണോ കൃതി, കർമ്മത്തിൽ എന്ത് വരണം? ഷഷ്ടി വരണം. പക്ഷേ ന ലോകാവിയ നിഷ്ഠ ഖലർത്ഥ തൃണ്ണാം എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഷഷ്ടിയെ നിഷേധിക്കുന്നു. ഇവിടെ എന്താ? അമ്പ്യം, ദ്രഷ്ടു എന്ന് പറയുന്ന അമ്പ്യം. അപ്പൊ കൃതന്തം അമ്പ്യമാണെങ്കിൽ അതിന്റെ യോഗത്തിൽ ഷഷ്ടിയെ നിഷേധിച്ച എന്ത് വരും? കർമ്മണി ദ്വിതീയ. അതുകൊണ്ടാണ് കൃഷ്ണം ദ്രഷ്ടം യാതി എന്ന് പറയുന്നത്. കാരണം അങ്ങനെയാണ് പ്രയോഗിക്കുന്നത്. ശരിക്കും കൃഷ്ണസ്യ ദ്രഷ്ടം അങ്ങനെ പ്രയോഗിക്കാറില്ല. ഇനി ഇങ്ങനെയുള്ള നിഷേധിക്കുന്നിടത്തെല്ലാം, നലോകാവ്യ നിഷ്ഠ കലർത്താത്ത നാമപ്രകാരം നിഷേധിക്കുന്നിടത്തെല്ലാം ശേഷേ സൃഷ്ടി വരാമെന്നൊരു പക്ഷമുണ്ട്. എന്നുവെച്ചാൽ കർമ്മമായിട്ട് ഉപേക്ഷിക്കാതെ കേവല സംബന്ധാർത്ഥത്തിലാണെങ്കിൽ, അതായത് കൃഷ്ണനെ കാണാൻ പോകുന്നു എന്നുള്ളതിന് പകരം കൃഷ്ണ സംബന്ധിയായ ഒരു ദർശനത്തിന് പോകുന്നു എന്നാണെങ്കിൽ ഷഷ്ടി വരാവുന്ന ഒരു പക്ഷമുണ്ട്. എവിടെയൊക്കെ ഇന്ന ലോകാവിയ നിഷ്ഠാകലർത്ത തൃണ നിഷേധിക്കുന്നുണ്ടോ അവിടെയെല്ലാം ഷഷ്ടി വന്നാലും തെറ്റു പറയാൻ പറ്റത്തില്ല. പക്ഷേ സാധാരണ പ്രയോഗത്തിൽ എങ്ങനെയായിരിക്കും? ഇങ്ങനെ ഒരു പ്രത്യേക സൂത്രം ഉള്ളതുകൊണ്ട് എന്ന ലോകാവിയ നിഷ്ഠകാലത്ത് തൃണാം പ്രകാരം നിഷേധം വരും. ഇന്ന ലോകാവിയ നിഷ്ഠകലാണെന്ന് വെച്ചാൽ ലാദേശം ഊക്ക അതാണ് ലോക അവ്യയം. അതിൻ്റെ എല്ലാം വന്നിട്ടില്ല, എല്ലാം വന്നതിന് ശേഷം നമ്മളത് ചർച്ച ചെയ്യും. ഖലർത്ഥം ഖൽ ഈഷദ്ദുഷു കൃച്ഛ്രാകൃച്ഛ്രാർത്ഥേഷു ഖൽ, അതൊന്നും വന്നിട്ടില്ല. അവ്യയ നിഷ്ഠ വന്നിട്ടുണ്ട്. തൃണാം, തൃണം എന്ന് പറയുന്നത് ഒരു പ്രത്യാഹാരമാണ്, തൃൺപ്രത്യമല്ല. എവിടെ നിന്ന് പറയാം അതുവരെ? ലട സദൃശാനുജോ അപ്രഥമ സമാനാധികരണി എന്ന് പറയുന്നതിൽ ശത്രുല തൃകാരം തുടങ്ങി തൃണം എന്ന് പറയുന്ന സൂത്രത്തിൻ്റെ നകാരം വരെ, അതിൻ്റെ ഇടയ്ക്ക് രണ്ടുമൊന്ന് ചാനശി താനശി ഇങ്ങനെയൊക്കെ ഒന്ന് രണ്ട് പ്രത്യയങ്ങളെ വരുന്നുണ്ടോ? ആയിക്കോട്ടെ, അതിനെക്കൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. തൃണം എന്ന് പറയുന്നത് തൃണം എന്ന് പറയുന്ന സൂത്രമല്ല. പിന്നെയോ? ശത്രുല തകാരം തൃ തുടങ്ങി തൃണിൻ്റെ നകാരം വരെയുള്ള ഇത്രയും ശബ്ദങ്ങൾ യോഗത്തിൽ ഷഷ്ടിയിൽ നിഷേധിക്കുന്നു. കർത്തൃകർമ്മണോഹോ കൃതി എന്നുള്ള സൂത്രപ്രകാരം പ്രാപ്തമാണ്. കൃഷ്ണം ദ്രഷ്ടും വ്യാധി നിഷേധിച്ചു. കൃഷ്ണം ദർശകോ വ്യാധി, ഇത് എളുപ്പമാണ്. എന്തുകൊണ്ട്? ഇവിടെ ഏത് പ്രത്യേകം വന്നു? ദൃശ്യിൽ നിന്ന് നുല്ല് വന്നു, ശേഷിക്കുന്ന എന്താണ്? നകാരയുക്തമായി സൂത്രം ഏത്? നകാരയുക്തമായി സൂത്രം ഏത്? ശേഷിക്കുന്ന എന്താണ്? ഉല്ല. നകാരയുക്തമായ പിന്നെ ഉല്ലരിക്കൂ, നകാരയുക്തമായ പിന്നെ ഉള്ളു നുല്ലരിക്കൂ, വൂ ശേഷിക്കും. ദൃശ്യ വൂ എന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? അച്ചോ ജനതീപ്രകാരം എന്തുവരണം? ഇവിടെ എന്തുവരുന്നു? യുവോരനാഗ പ്രകാരം എന്തുവരുന്നു? അക്ക വരുന്നു. പൂർവത്തിൽ എന്തുവരുന്നു? ഗുണം വരുന്നു, രവരം വന്നു. ദർശ അക്ക ദർശക ആദ്യം കേൾക്കുന്നത് പോലെയാണ് പലരും കേൾക്കുന്നത്. ഇതുമ്പ് വന്നു കഴിഞ്ഞാണ് സംഭവം. ഏ സൂത്രത്തില്? നുള്ളിത്രിച്ചോവിൽ വന്നാണ്, വീണ്ടും ഇവിടെ വന്നാണ്. അത് ഇതും തമ്മിൽ എന്താ വ്യത്യാസം? അത് ഇതും തമ്മിലുള്ള വ്യത്യാസം ഏത്? സ്വപ്ന എന്ന് പറഞ്ഞ അവിടെ കർത്ത എന്ന് പറഞ്ഞ സ്വപ്നയാണ്. ദർശക എന്തുകൊണ്ട് ഏകവചനം മാത്രം വരുന്നു? ദർശക അവ്യെന്ന് ആര് പറഞ്ഞു? യേശുത്തം പറഞ്ഞു ദർശക അവ്യമാണെന്ന്. അവ്യം ഏനെ പറഞ്ഞത്? മാന്ത. ഇത് മാന്തമാണോ? ദർശക ശബ്ദത്തിൽ നിന്ന് സുവന്ന് ദർശക ദർശകോ ദർശക. നേരത്തെ വന്നത് ഇതും തമ്മിലുള്ള വ്യത്യാസം. ഇവിടുത്തെ ക്രിയാസക്രിയായിട്ടാണ്, മറ്റത് കർത്താവായിട്ട്. ഇവിടെ പറയുന്നത് ക്രിയാർത്ഥക്രിയ ഇവിടെ വേണം, കർത്തൃർത്ഥത്തിൽ വേണം. കൃഷ്ണം ദർശകോ വ്യാധി, പ്രധാന വ്യത്യാസമല്ല. അവിടെ ദർശക എന്ന് വന്നു കഴിഞ്ഞാൽ കർത്തൃകർമ്മണോഹോ കൃതി പ്രകാരം എന്തു വരും? ഷഷ്ടി വരും. കൃഷ്ണസ്യ ദർശക എന്ന് വരും. കൃഷ്ണനെ കാണുന്നവൻ. ഇവിടെ കൃഷ്ണം ദർശകാന്നേ വരത്തുള്ളൂ. എന്തുകൊണ്ട്? അക്കയനോർ ഭവിഷ്യത് ആധമർണിയോ എന്നൊരു സൂത്രം ഉണ്ട്. ആ സൂത്രപ്രകാരം കർത്തൃകർമ്മണോ കൃതിപ്രകാരം വന്ന ഷഷ്ടിയെ നിഷേധിച്ചു. അക്കയനോർ ഭാവ അക്കയനോർ ഭവിഷ്യത് ആധമർണിയോ എന്നുള്ള സൂത്രം, അതാണ് പ്രധാന വ്യത്യാസം. കൃഷ്ണം ദർശക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കണം ഇത് നുലുത്രിജോ ക്രിയായം ക്രിയാർത്ഥായം പ്രകാരം ഒന്നാണ്. കൃഷ്ണസ്യ ദർശക എന്ന് ഒന്ന് മനസ്സിലാക്കണം ഇത് നുലുത്രിച്ചവും ആ സൂത്രപ്രകാരം വന്നാണ്. ആ സൂത്രപ്രകാരം വന്നു കഴിഞ്ഞാൽ കർത്തൃകർമ്മണോ കൃതി, അവിടെയും ദർശകയാണ് കൃതന്തമാണ്, അതിൻ്റെ യോഗത്തിൽ കർമ്മം വന്നു കഴിഞ്ഞാൽ അവിടെ ഷഷ്ടി വരും. സൂത്രം കർത്തൃകർമ്മണോ കൃതി. ഇവിടെ കർമ്മം വന്നു കഴിഞ്ഞാൽ അകേനോർ ഭവിഷ്യത് ആധമർണ്യോ എന്ന് പറയുന്ന സൂത്രം വന്ന് അങ്ങ് നിഷേധിക്കും. കർമ്മത്തിൽ ദ്വിതീയ വന്നിട്ട് കൃഷ്ണം ദർശകമാണ്. ഇതൊരു പ്രധാന വ്യത്യാസം. പിന്നെ ഇവിടെ എന്താണ് ക്രിയാർത്ഥക്രിയ ഉണ്ട് എന്നുള്ള മറ്റൊരു വ്യത്യാസം പറയുമ്പോ കൃഷ്ണസ്യ ദർശക കൃഷ്ണം ദർശക, അർത്ഥത്തിൽ വ്യത്യാസമൊന്നുമില്ല. കൃഷ്ണസ്യ ദർശക എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ കാണുന്നവൻ തന്നെ. കൃഷ്ണം ദർശക എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ കാണുന്നവൻ തന്നെ. പക്ഷേ പ്രയോഗത്തിൽ വരുന്ന വ്യത്യാസം അവിടെയാണെങ്കിൽ കൃഷ്ണസ്യ ദർശക എന്ന് വരും, ഇവിടെയാണെങ്കിൽ കൃഷ്ണം ദർശക, ഇവിടെയാണെങ്കിൽ ഒരു ക്രിയാർത്ഥക്രിയ ഒരു തിങ്ങന്തം കൂടെ ചേർത്ത് ഉപയോഗിക്കും. അതുകൊണ്ട് അവിടെ നുലുത്രിജോയിൽ വന്നല്ലോ, പിന്നിവിടെ എന്തിനാ വീണ്ടും നുള്ളു എന്നുള്ള ചോദ്യത്തിൽ കാര്യം ഉണ്ട്. എന്ത് കാര്യം? രണ്ടിടത്തിലും വ്യത്യാസമുണ്ട്. എന്താണ് കാര്യം? ഇവിടെ ക്രിയാർത്ഥക്രിയ ഉണ്ടാവില്ല, അവിടെ കർമ്മത്തിൽ ഷഷ്ടി വരും, ഇവിടെ കർമ്മത്തിൽ ദ്വിതീയ വരും. ആ ഭവിഷ്യത്തിൽ കാല വ്യത്യാസമുണ്ട്, അവിടെ വർത്തമാനത്തിൽ വരും. അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. ഭാവിയിൽ കാണാൻ വേണ്ടി പോകുന്നു കൃഷ്ണൻ. അത് ക്രിയാർത്ഥക്രിയ വരുമ്പോൾ ഭവിഷ്യത്ത് അത് വരും. പിന്നെ ഇവിടെ സമാന കർത്തൃത്വം വരാം. ഇങ്ങനെയൊക്കെയുള്ള ഇതെല്ലാം ചേർത്ത് പോകണം. ഇപ്പൊ സാധാരണ ഇവിടെ ഇപ്പം നേരത്തെ ഒന്ന് നുള്ളു തിരിച്ചവും ഇവിടെ പറഞ്ഞു എന്താണ്? നുള്ളു തിരിച്ചു ക്രിയായാം ക്രിയാർത്ഥായാം. ഇവിടെ ദർശക ശബ്ദം വന്നു. അതെ, നേരത്തെ സാമാന്യമായിട്ട് നുള്ളു തിരിച്ച് വിധിച്ചു, ഇവിടെ വിശേഷമായിട്ട് വീണ്ടും നുള്ളു വിധിച്ചു. വാ അസുരവോ അസ്ത്രീയാം എന്താ പറയുന്നത്? അസ്മിൻ ദാത്വികാരെ അസുരൂപപ്രത്യയോ അസുഖസ്യ ബാധകോ വാസ്യാ സ്ത്രീ അധികാരോക്തം ഇന. അതനുസരിച്ച് നുള്ളിനെ ബാധിച്ചിട്ട് വീണ്ടും തിരിച്ചു വരാം. പക്ഷെ അതിവിടെ സംഭവിക്കില്ല. കാരണം നേരത്തെ ഒരു നുള്ള് വിധിച്ചിട്ട് കൊണ്ട് വീണ്ടും നുള്ള് വിധിച്ചതിന്റെ താല്പര്യം, പാണിനിയുടെ താല്പര്യം ഇവിടെ വാ അസുരവിധി വരാൻ പാടില്ല. കാരണം മുമ്പ് നുള്ള് വിധിച്ച് ഇവിടെ വീണ്ടും വിധിച്ചില്ലേണ്ട. അതുകൊണ്ട് ദർശക എന്ന് പറയുന്നതിന് പകരം ദ്രഷ്ട എന്ന രൂപം വരത്തില്ല. അല്ലെങ്കിൽ ബാക്കി ഉള്ള ഔസർഗീയ പ്രത്യയങ്ങളൊന്നും തന്നെ വരത്തില്ല. കൃഷ്ണം ദർശകോ യാതി, അതങ്ങനെ തന്നെ വരും. ദർശനം ദ്രഷ്ടായാദി അങ്ങനെ രൂപം വരാൻ പാടില്ല, അങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ അത്ര വാ അസ്വരൂപേണ ത്രിജാതയോന പുനർനുല്ലുക്തേ ഹേ അടുത്ത് വരുന്നത് സിദ്ധാന്തമതി വരുന്ന സൂത്രം സിദ്ധാന്തമതി ഇല്ലാത്തതാണ്, പക്ഷേ ഇത് വളരെ ധാരാളം ഉപയോഗിക്കുന്നതാണ്. സമാന കർത്തൃകേഷ തുമുൻ അക്രിയാർത്ഥ ഉപപദാർത്ഥം ഏതത്, ഇവിടെ ക്രിയാർത്ഥക്രിയ വേണമെന്നില്ല. ഇച്ഛാർത്ഥേഷു ഏകകർത്തുകേഷു ഉപദേശു ധാതുഹു തുമുൻ സ്യാത്. നുളിത്രിജു ക്രിയായാം ക്രിയാർത്ഥായാം എന്ന് പറയുന്ന മൂന്നാം അധ്യായത്തിലെ മൂന്നാം പാദത്തിലാണെങ്കിലും ഇത് 158-ാമത്തെയാണ്. ഒരുപാട് സൂത്രങ്ങൾ കഴിഞ്ഞാൽ ഇത് വരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് പല സൂത്രങ്ങളും വരുന്നു. അതിലൊന്നാണ് ഇച്ഛാർത്ഥേഷ ലിംഗ്നോടു പ്രൈഷ അതിസർഗ പ്രാപ്തകാലേഷു കൃത്യാശ ഇങ്ങനെയുള്ള സൂത്രങ്ങൾ ധാരാളം വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇച്ഛാർത്ഥേഷെന്ന് പറഞ്ഞത്. ഏക കർത്തൃകേഷു കർത്താവ് ഒന്നായിരിക്കണം, ഉപദേശു ധാതുഹോ തുമുൻ സ്യാ. ഇവിടെ ഇച്ഛാർത്ഥത്തിലുള്ള ഏകകർത്തൃകമായിട്ടുള്ള ഒരു ശബ്ദബോധമായിട്ടിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഉദാഹരണം നോക്കുമ്പോൾ മനസ്സിലാവും. ഇച്ഛതി ഭോക്തും, ഇവിടെ നിർബന്ധമാണ്. ആരാണോ ഭക്ഷണം കഴിക്കേണ്ടത് അവൻ തന്നെ ഇച്ഛിക്കണം, എന്നാലേ തുമ്മൻ വരത്തുള്ളൂ. ക്രിയാർത്ഥക്രിയ വേണ്ട. ഇവിടെ ഇച്ഛതി എന്ന് പറയുന്നത് ഉപപദം ഇരിക്കണം, പക്ഷെ ഭക്ഷണം കഴിക്കുന്നവനും ഇച്ഛിക്കുന്നവനും ഒരാളായിരിക്കും വേണം. അതാണ് ഇച്ഛാർത്ഥേഷു ഏകകർത്തൃകേഷു. ഏകകർത്തൃകത്വം വരുന്നത് തുമിൻ ഏത് ധാതുവിൽ നിന്നാണോ വരുന്നത് ആ ധാതുവിന്റെ ക്രിയയും. ഇച്ഛാർത്ഥത്തിലുള്ള ഒരു ക്രിയയും, രണ്ട് ക്രിയയ്ക്കും ഒരു കർത്താവായിരിക്കും. കാരണം ധാതുവിൽ നിന്നാണ് വരുന്നത് പ്രത്യേകം. പൂർവത്തിലും ഒരു ധാതുവുണ്ട്. രണ്ട് ക്രിയയുടെയും കർത്താവ് ഒരാളായിരിക്കും. അതാണ് പറഞ്ഞത് ഏകകർത്തൃകേഷു. ഏകകർത്തൃക എന്ന് പറയുന്നത് രണ്ട് ക്രിയകളെ സംബന്ധിച്ചിട്ടാണ്. ഭുജിക്രിയയുടെ കർത്താവും ഇഷു ഇച്ഛാക്രിയയുടെ കർത്താവും ഒന്നായിരിക്കണം. എന്നുവെച്ചാൽ ആരാണോ ഭക്ഷിക്കേണ്ടത് അവൻ തന്നെ ഇച്ഛിക്കണം. ഭുജധാതുവിൽ നിന്ന് തുമുൻ വരുന്നു, ധാതോ തുമുൻ സ്യാത്. ഇച്ഛതി പോകുന്നതായിരിക്കുന്നു. ഭുജത്വം വന്നു കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും അമ്പയമാണ്. ഭുജത്വം വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? യഥാസൂത്രം ഗുണം വന്നു, പിന്നെ ചോക്ക് വന്നു, പിന്നെ ഭോക്തും. ഭോക്തും ഇത് ഉപപദക്രിയ. ഭോക്തും ഇച്ഛിക്കുന്നു എന്നേ ഉള്ളൂ. ക്രിയാർത്ഥ ക്രിയ എന്ന് പറയുമ്പോൾ നേരത്തെ എങ്ങനെയാണ് വന്നത്? ക്രിയാർത്ഥക്രിയ ഉപപദമായിരിക്കണം. അതിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താ പറയുന്നത്? ഇച്ഛാർത്ഥത്തിലുള്ള ക്രിയ ഉപപദമായിരിക്കണം. ക്രിയാർത്ഥക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏത് ക്രിയ ഉപപദത്തെ വരും? അത് പാടില്ല. ഇച്ഛാർത്ഥത്തിലുള്ള ക്രിയ ഉപപദത്തെ ഇരിക്കണം. അർത്ഥം എന്ന് പറയുന്നത് ഫലത്തിന് വ്യത്യാസമൊന്നുമില്ല. കൃഷ്ണം ദ്രഷ്ടും യാതി, കൃഷ്ണനെ കാണുന്നതിന് പോകുന്നു. ഇവിടെ എന്താണ്? അന്നം ഭോക്തും ഇച്ഛതി. പൂർവസൂത്രം അനുസരിച്ച് വരാം. ഇവിടെ വിശേഷമായിട്ട് പറഞ്ഞു ഏക കർത്തൃകേഷ്, അവിടെ നിർബന്ധമില്ല. ഏകകർത്തൃകം സമാന കർത്തൃകേഷും സൂത്രത്തിൽ തന്നെ വന്നുകൊണ്ട് അവിടെയും വരാം, പക്ഷെ നിർബന്ധമില്ല. ഇവിടെ അങ്ങനെ വരാൻ പാടുള്ളൂ. പിന്നെ അർത്ഥം വരുമ്പം പൊതുവേ വ്യത്യാസമൊന്നും വരില്ല. ഇവിടെ ഇച്ഛ അർത്ഥത്തിലുള്ള ഇച്ഛ എന്ന് പറയുമ്പം ഇച്ഛാർത്ഥത്തിലുള്ള ഏതും മതി. അതുകൊണ്ടാണ് ഇവിടെ കൊടുക്കുന്നത് വഷ്ടി വഞ്ചതി ഭോക്തും. ഇച്ഛാർത്ഥത്തിലുള്ള ഏതായാലും മതി. വഷ്ടി ഉച്ചകാന്തോ വഷ്ടി. അങ്ങനെ വഷ്ടി എന്ന് വന്നത് സൂത്രം ബ്രഹിജ്യ വൈവ്യതി വഷ്ടി വിജതി വൃച്ഛതി പൃച്ഛതി ബ്രജതീന. ഏത് ഗണത്തിലുള്ളതാണ്? അദാദി ഉശ് ധാതുവാണ്. ഉപകാരത്തിന് മകാരം ബസ് തീ എന്തോന്നു ഷ്ടുത്വം മഷ്ടി ഇച്ഛതി. പിന്നെ പൂർവസൂത്രവും ഇതുമായിട്ടൊരു വ്യത്യാസം പറയുന്നുണ്ട്. ഒരു ചെറിയ വ്യത്യാസം, ഇച്ഛതി ഭോക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭോജന വിഷയിണീ ഇച്ഛ, ഭോജന വിഷയായിട്ടുള്ള ഇച്ഛയാണ്, അല്ലാതെ ഭോജനാർത്ഥത്തിനുള്ള ഇച്ഛയാണ്. അങ്ങനെ ഒരു വ്യത്യാസം. ക്രിയാർത്ഥക്രിയ എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? ക്രിയ അർത്ഥപ്രയോജനസ്യ കൃഷ്ണം ദ്രഷ്ടും യാതി. ഗമനത്തിനൊരു പ്രയോജനമുണ്ട്. എന്താണോ കൃഷ്ണ ദർശനം. അങ്ങനെ ഇച്ഛ എന്ന് പറയുന്ന ക്രിയയുടെ പ്രത്യേകത സവിഷയകമാണ്. ഇച്ഛയ്ക്കൊരു വിഷയം കാണും. അപ്പൊ ഭോക്തം ഇച്ഛതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ, ഭോജനം ഇച്ഛയുടെ വിഷയമാണെന്ന് ഞാൻ അർത്ഥമാണ്. ഇനി ഭോജനത്തിന് വേണ്ടിയിട്ടുള്ള ഇച്ഛ ആണത്. എന്നാലും ഭാഷാപ്രയോഗത്തിൽ വരുന്ന വ്യത്യാസത്തെ കാണിക്കുകയാണ്. മറ്റടുത്ത് ഭോജനാർത്ഥം, ഇവിടെ ഭോജന വിഷയിണി ഇച്ഛ, അങ്ങനെ ഇച്ഛാർത്ഥത്തിൽ അങ്ങനെ ഒരു വ്യത്യാസം പറയുന്നുണ്ട്. അപ്പോൾ ഇത് ധാരാളം പ്രയോഗിക്കുന്ന ഒന്നാണ്. ബ്രഹ്മസൂത്രത്തിലൊക്കെ ഇതിൻ്റെ ചർച്ച വന്നതാണ്. സമാന കർത്തൃകത്വം എങ്ങനെ വരുന്നു എന്നുള്ളത്.